അമൃതാനന്ദാത്മികാമീശ്വരീം വാക്യകാരം വരരുചിം ഭാഷ്യകാരം പതഞ്ജലിം പാണിനിം സൂത്രകാരം ച പ്രണതോസ്മി. ഇവിടെ ഒരു വാർത്തകളുണ്ട്, സിദ്ധാന്തമതിയിലുണ്ട്. ചതുർവർണാധീന സ്വാർത്ഥ്യ ഉപസംഖ്യ ചതുർവർണ ഏവ ചതുർവർണ്ണി സ്വാർത്ഥത്തിൽ ക്ഷഞ്ഞു വരും. അപ്പൊ ചതുർവർണാദി ആകൃതി ഗണമാണ്, പലയിടത്ത് സ്വാർത്ഥത്തിൽ ക്ഷഞ്ഞു. അത് ഈ രണ്ട് കാര്യങ്ങളും തസ്യഭാവത്വത്തിലോ ഒന്നിനടുത്ത് വിശദീകരിച്ചു. എന്താണ് കൃത്യ സമാസേബ്യ സംബന്ധാവിധാനം ഭാവപ്രത്യയം. ഭാവപ്രത്യയത്തിൽ സംബന്ധം പറയുന്നു എന്നുള്ള കാര്യവും, പിന്നെ സോർട്ടേഷൻ, അതും ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ചതുർവർണ്ണീയം എന്ന് പറഞ്ഞാൽ എന്താ? ചതുർവർണാനാം ഭാവമല്ല, പിന്നെ ചതുർവർണം തന്നെ, നാല് വർണ്ണത്തെ തന്നെയാണ് ചതുർവർണ്ണീയം എന്ന് പറയുന്നത്. ക്ഷഞ്ഞ് വന്നുകൊണ്ട് കൂടുതൽ അർത്ഥമൊന്നും വന്നില്ല. ഇനി അടുത്ത് സ്വാർത്ഥിക പ്രത്യയങ്ങൾ വരും, അതൊരു പ്രധാന കാര്യം, ഇതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൽ വരുന്ന രൂപഭേദങ്ങൾ ധാരാളം പ്രയോഗത്തിൽ വരുന്നു. മുനേർഭാവ മൗനം, മുനി നിന്ന് എന്തോന്നു ഇഗന്ധത്തിൽ നിന്നുള്ള അണ്ണു ഇഗന്ധാശലക പൂർവ്വ മാധുരി മധുരസ്യ ഭാവ മാധുര്യം മാധുരി മീഷു വന്നിട്ട് ഫലസ്തദ്ധ്യസ്യ യകാരം ലഭിച്ചു, എസ്ജാകാരം ലോപിച്ച് ഫലസ്തദ്ധ്യസ്യകാരം ലോപിച്ചിട്ട് മാധുരി അങ്ങനെ വരും. ഇനി വരും സ്ത്രീപ്രത്യയത്തിൽ പഠിക്കും. അപ്പൊ മാധുര്യ അതിൽ നിന്നാണോ പിന്നീട് വരുന്നത്? മാധുര്യ ശബ്ദത്തിൽ നിന്നാണ് മാധുരി വരുന്നത്. അപ്പോ ഏതെല്ലാം വഴിയാണ് പോകുന്നത്? മധുര ശബ്ദത്തിൽ നിന്ന് മാധുര്യം, മാധുര്യ ശബ്ദത്തിൽ നിന്ന് മാധുരി, അങ്ങനെ. പക്ഷെ മാധുരി ശബ്ദം കൊണ്ടാണ് നമുക്ക് തോന്നത്തില്ല ഇത് മാധുര്യ ശബ്ദത്തിൽ നിന്നാണ് വന്നതാണ്. കാരണം അവിടെ ഷഞ്ഞിന്റെ ഒരു അടയാളമില്ല, വികാരം ലോപിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ പലതരത്തിലുള്ള രൂപ മാറ്റങ്ങൾ, പിന്നെ ഇതെല്ലാം ആകൃതി ഗണമാണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അർത്ഥം സ്ത്രീലിംഗം മധുരസ്യ ഭാവം, അതിലും പിന്നെ ഗുണോദിനം ബ്രാഹ്മണാദിഭ്യ കർമ്മണിച്ച പ്രകാരം വന്നു കഴിഞ്ഞാൽ കർമ്മവും ഭാവവും അർത്ഥം വരും. മറിച്ച് വർണ്ണ ദൃഢാധിപ്യ ഷഞ്ഞു വന്നു കഴിഞ്ഞാൽ ഭാവം മാത്രമേ ഉള്ളൂ, കർമാർത്ഥം വരത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരും. പിന്നെ ഈ രണ്ട് ഗണത്തിലും ഒരേ ശബ്ദം തന്നെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെയും വന്നിട്ടുണ്ട്. അടുത്ത് വരുന്നത് സഖ്യുര്യ സഖ്യു യ സൂത്രം വന്ന അവിടെ ഖത്യാത്പരസ്യ എന്താണ് വൃത്തി? കൃത ഇണാദേശ സിംഹസോരത സഖ്യു പ്രാതിപതി എന്താണ്? എന്താണ് സഖൻ ശബ്ദം എന്താണ്? സഖി. സഖ്യുഭാവ കർമ്മവ സഖി ശബ്ദത്തിൽ നിന്ന് വന്നു യവന്ന്. സഖി നിയാവുന്നായ സൂത്രം പ്രവർത്തിക്കുന്നു. സഖ്യം ഭാവമാകാം കർമ്മമാകാം. ഇവിടെ ഷിഞ്ഞു വന്നെങ്കിൽ എന്ത് വന്നനെ? ആദിവൃത്തി വന്നനെ. കപി ജ്ഞാത്യോർ ഠക്. കപി ജ്ഞാത്യോർ ഠക്. കപേഹേ ഭാവകർമ്മവ ജ്ഞാതേ കർമ്മഭാവവ. കപിയിൽ നിന്ന് ഠക്ക് വന്നാൽ എന്ത് വരുന്നു? ആയനീയ ഭടകജകാം പ്രത്യാദീനാം ഏയ് വന്നു. കിത്തായുണ്ടെന്ന് വരുന്നു ആദിവൃത്തി വന്നു. പിന്നെ എസ് ജയകാരനു വെച്ചു. കാപേയം ജ്ഞാതിയിലും അതുപോലെ തന്നെയാണ്. അവിടെ പിന്നെ ആദിവൃത്തി ഉണ്ട്. ഹനയനയ ഭടകജകാം പ്രത്യാദീനം ഏയൊന്നു. ജ്ഞാതേയം ഇക്കാരം ലോപിച്ചു. പത്യന്ത പുരോഹിതാദിഭ്യോ യക്. പതി അന്തത്തിലുള്ള ശബ്ദങ്ങൾ സേനാപത്യം. സേനാപതി പത്യന്തമാണ്. പത്യന്ത ശബ്ദങ്ങളിൽ നിന്നും പുരോഹിതാദി ഒരു ആകൃതി ഗണമാണ്. പുരോഹിതാദി ഗണത്തിൽ നിന്ന് എന്ത് വരുന്നു? ഷെഞ്ഞിന് പകരം യക്ക് വരുന്നു. സേനാപതി ശബ്ദത്തിൽ നിന്ന് യക്ക് വന്നു കഴിഞ്ഞാൽ സൈനാപത്യം അതിവൃത്തി വരുന്നു. പുരോഹിതാദി പുരോഹിത ശബ്ദത്തിൽ നിന്ന് യക്ക് വന്നു കഴിഞ്ഞാൽ ആദിവൃത്തി കാരണം വെച്ച് പൗരോഹിത്യം. രാജ്ഞ ഭാവകർമ്മവ എന്തുവരും? രാജ്യം. അവിടെ രാജൻ പരത്തിലെയാ വരുമ്പോ ഏക അഭാവകർമ്മണോഹോ. സൂത്രം പറയുന്നത് രാജൻ ശബ്ദത്തിന് പ്രകൃതിഭാവം വരുമെന്നാണ്. പക്ഷെ അവിടെ പറഞ്ഞ് ആ ഭാവകർമ്മണോഹോ, ഭാവ അർത്ഥത്തിലും കർമാർത്ഥത്തിലും അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ രാജൻ യാതിരിക്കുമ്പോൾ എന്തുവരും? ദൃഷ്ടി ലോപിച്ചിട്ട് രാജ്യം എന്ന് വരും. അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്. മനസ്സിലായോ? ഏജാഭാവകർമ്മണോഹം എന്ന് പറയുന്നത് പ്രകൃതിഭാവം ഇരിക്കുകയാണ്. പക്ഷെ ഭാവകർമ്മം ഒഴികെ ഉള്ളിടത്ത് ഭാവാർത്ഥത്തിലോ കർമാർത്ഥത്തിലോ പ്രത്യം വന്നു കഴിഞ്ഞാൽ പ്രകൃതിഭാവം വരില്ല. ടിലോപിച്ചിട്ട് രാജ്യം അങ്ങനെ വരുന്നു. കർമ്മഭാവ രാജ്യം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ വിശേഷിച്ച് വരും. അതുകൊണ്ടിത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഭാവകർമ്മ പ്രക്രിയ. ത്വ തല്ല് ഷെഞ്ഞ് എല്ലാം ഗുണവചന ബ്രാഹ്മണാദിഭ്യ കർമ്മണി ച. ഗുണവചന ബ്രാഹ്മണാദിഭ്യ കർമ്മണി ച സൂത്രത്തിന്റെ ഉദാഹരണം കൊടുത്തത് ഭൈമിത് അധിപതിയർ ഭാവ കർമ്മവ. അത് അധിപത്യം കൊടുത്തത് ആധിപത്യം വരേണ്ടി അധിപതിയർ ഭാവ കർമ്മ വാ അധിപത്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അധിപത്യം മാത്രം കൊടുത്തിരിക്കുന്നത്. അതിനാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അല്ലെങ്കിൽ ആധിപത്യം പ്രസിദ്ധമായ ശബ്ദമല്ലേ? ആധിപത്യമേ ഉള്ളൂ. ധാന്യാനാം ഭവനെ ക്ഷേത്രേ ഖഞ്ഞ്. ധാന്യാനാം ഭവനെ ക്ഷേത്രേ ഖഞ്ഞ്. ധാന്യാനാം ഭവനം എന്ന് വെച്ചാൽ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലം. ഭവനമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഭവന്തി ഭവതി അസ്മിൻ ഇതി ഭവനം, എവിടെയാണോ അത് ഉണ്ടാകുന്നത് കൃഷിസ്ഥലം, അതാണ് ഭവനം. അപ്പൊ ധാന്യാനാം ഭവനം എന്ന് പറഞ്ഞാൽ വീടല്ല, ധാന്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം. അതെന്തായിരിക്കണം? ധാന്യങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തായമാകാം, പത്തായം ആയിരിക്കാൻ പാടുള്ളൂ. പിന്നെയോ ക്ഷേത്രം ഭൂമിയായിരിക്കണം. നമ്മൾ സാറിന് മലയാളത്തിലും പറയാറുണ്ട്, എന്താണ് നെൽവയൽ എന്ന് പറയാറുണ്ട്, റബ്ബർ തോട്ടം എന്നൊക്കെ പറയുന്ന പോലെ ആ സ്ഥലത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ക്ഷേത്രേ ഖഞ്ഞ്, ഖഞ്ഞ് വരുന്നു. ഭവതി അസ്മിൻ ഇതി ഭവനം, അത് ഭവന ശബ്ദം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയാണോ ഭവിക്കുന്നത് ആ സ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ്. മുദ്ഗാനാം ഭവനം ക്ഷേത്രം മൗഗീനം. മുദ്ഗാനാം ഭവനം ക്ഷേത്രം മൗഗീനം. മുദ്ഗം വീട് എന്നുള്ളതിന് ഭവനം എന്നാണ് അവിടെ ജനിക്കുന്നത് കൊണ്ടാണല്ലേ. വീടിന് ഭവനം എന്നുകൊണ്ട് അവിടെ ജനിക്കുന്നത് കൊണ്ടായിരിക്കും ഭവനം, ഭവിക്കുന്ന സ്ഥലം. സ്വാമി ധാന്യാനാം ക്ഷേത്രേന്ന് പറഞ്ഞാൽ മതിയല്ലേ? ധാന്യാനാം ക്ഷേത്രേന്ന് പറഞ്ഞു അതിരിക്കുന്ന സ്ഥലം. രണ്ടും കൂടെ വരുമ്പം എന്തുവരും? ഉണ്ടാകുന്ന സ്ഥലം അല്ലെങ്കിൽ കൊണ്ടുവയ്ക്കുന്ന സ്ഥലമാകാം. ക്ഷേത്രം എന്ന് വെച്ചാൽ ഭൂമി എന്നല്ലേ അർത്ഥം. കളപ്പുര ഇത് അത് ഉണ്ടാകുന്ന സ്ഥലമായിരിക്കണം. മുദ്ഗാനാം മുദ്ഗം, മുദ്ഗം എന്താണ്? മൂങ്ക എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുദ്ഗാനാം ഭവനം ക്ഷേത്രം. പക്ഷേ ഉഴുന്നനും പറയും, അങ്ങനെ പറയുന്നു മാഷം, മാഷമെന്നും പറയും. ഡിക്ഷണറിയിലെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മൗദ്ഗീനം, മുദ്ഗ ശബ്ദത്തിന് എന്ത് വരുന്നു? ഖഞ്ഞു വന്നു, ഈന വന്നു, ആദിവൃദ്ധി വന്നു, മൗദ്ഗീനം എന്ന് പറയുന്നു. അതുണ്ടാകുന്ന സ്ഥലം വയൽ. ബ്രീഹി ശാല്യോർ ഠക്. ബ്രീഹി ശാലി രണ്ടും നെല്ല് തന്നെ, പക്ഷെ രണ്ടു തരത്തിലുള്ള നെല്ല്. ബ്രീഹി പൊതുവെ എന്നല്ല, ശാലി എന്ന് പറയുന്നതിന് വരി നെല്ലെന്ന് പറയും. അതുപോലെ ഒരു ചെറിയ ചോപ്പ് കാണും, ഇന്നിപ്പോ അതൊന്നും കാണാനില്ല വരുന്നല്ല. ബ്രീഹി ശാലി മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ശാലി, ശാല്യണ്ണം. അതെ, അതിൽ നിന്നെന്ത് വരുന്നു? ഠക്ക് വരുന്നു. ബ്രീഹിയിൽ നിന്ന് വന്നാൽ എന്ത് വരും? ആനേനയം ഭട്ടകജകാം പ്രത്യാദീനാം വന്നു, ആദിവൃത്തി വന്നു, പറയുകയും അവിടെയും ഭവന്തി അസ്മിന്നിതി ഭവനം ക്ഷേത്രം നെൽവയൽ വറൈഹേയം ശാലേയം ശാലി നെല്ല് ഉണ്ടാകുന്ന സ്ഥലം ശാലേയം ഠക്കുകയും കിത്ത് ആദിവൃദ്ധി വരുന്നു, ശാലിയിൽ ആദിവൃദ്ധിയുണ്ട്. ഹയ്യം ഗവീനം സപ്ജ്ഞായാം. ഇത് ഹയ്യങ്കവീനം എന്ന് പറയുന്ന ശബ്ദം നിപാതനം ചെയ്തിരിക്കുകയാണ്. ഇതിന് നെയ്യെന്നും അർത്ഥമുണ്ട്, വെണ്ണയെന്നും അർത്ഥമുണ്ട്. ഹയ്യങ്കവീനമാതായ ദോഷവിദ്ധാൻ ഘോഷവൃദ്ധാനുപസ്ഥിതാൻ നായ നാമധേയാനി പ്രസന്തോ. കുമാരസംഭവം പഠിച്ചിട്ടില്ലേ? ഇല്ലേ? അല്ല, രഘുവംശം, രഘുവംശം. ദിലീപനും പത്നിയും കൂടെ പോകുമ്പോൾ വഴിയിലെ ആൾക്കാർ വെണ്ണയുമായിട്ട് കാത്തു നിൽക്കും. പശുവിനെ പോകുന്ന വഴിക്ക് തുടക്കത്തിൽ കൃഷി കാണാൻ പോകുന്ന സമയം അണുഹയം കവീന മതോയ ഘോഷവൃദ്ധാനുപസ്ഥിതാനും ാമധേയാനി പൃച്ഛന്ത. അപ്പോ വഴിയിലുള്ള മരങ്ങളുടെ പേര് ചോദിച്ച് കൊണ്ടവർ പോകുന്നു വെണ്ണയും കൊണ്ടുവരും. അപ്പോൾ വെണ്ണയാണോ നെയ്യാണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം. രണ്ടിനും ഉപയോഗിക്കുന്നു എന്ന് ചുരുക്കം. ഇവിടെ നിപാതനം ചെയ്തിരിക്കണം എങ്ങനെയാണ്? ഹ്യോ ഗോ ദോഹ ശബ്ദസ്യ ഹിയങ്കുരാദേശം. വികാരാർത്ഥയെ ഖഞ്ഞിച്ച നിപാത്യത ദുഹ്യതേതി ദോഹ ക്ഷീരം. ഹ്യോ ഗോ ദോഹ സ്യ വികാര ഹയങ്കവീനം നവനീതം. അദ്ദേഹം ദുഹപ്രപൂരണ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് കർമ്മണി ഖഞ്ഞു വന്നു. അപ്പോ ദുഹ്യത്തെ ഇതി ദോഹ എന്ന് പറഞ്ഞാൽ കറന്നെടുക്കുന്നത് എന്താണ്? പാല് ആണ് ദോഹം. ദോഹ ശബ്ദത്തിന്റെ അർത്ഥം പാലെന്നാണ്. എന്തുകൊണ്ട് കർമ്മണി കഞ്ഞു ദുഹ്യത്തെ ഇതി ദോഹ? കർത്തരീര രൂപം എങ്ങനെയാണ്? ദുഹധാതുവിന്റെ ദോഗ്ധി ദുഗ്ധി അതാദിയിലാണ്. കർമ്മണിയിൽ വരുമ്പോൾ ദുഹ്യത്തെ കറക്കുന്ന കറന്നെടുക്കുന്ന സാധനം പാല്. ഗോഹോ ദോഹ പാലെന്ന് പറയുന്നത് പശുവിന് മാത്രമല്ലല്ലോ, ഒട്ടകത്തിനുമുണ്ട്. അതുകൂടെ എന്തു പറയുന്നു? ഗോഹോ ദോഹ ഗോവിന്ദ പാല്, ഗോക്ഷീരം. അതായത് എന്ത്? ഗോദോഹ. അപ്പൊ ഗോ അവിടെ ഷഷ്ടി സമാസം ഗോദോഹം. ഹ്യഹ ഹോ ദോഹ. ഹ്യഹ എന്ന് പറഞ്ഞാൽ അധികരണ പ്രധാനമായ അമ്പ്യമാണ്. ഇന്നലെ എന്നല്ല, ഇന്നലെ ഉള്ളത്. ഹ്യസ്ഥന എന്നുള്ള അർത്ഥത്തിൽ ഇന്നലത്തെ, ഇന്നലത്തെ. ഹ്യസ്ഥന, ഹ്യസ്ഥന എങ്ങനെയാണ് വരുന്നത്? സൂത്രം സായഞ്ചിരം ബ്രാഹ്മണേ പ്രകേ അവ്യേഭ്യ ട്യുട്ടുലൗ തുട്ടുജ. സായം ചിരം ബ്രാഹ്മണേ പ്രകേ അവ്യയങ്ങളിൽ നിന്നും, പിന്നെ കാലവാചിഭ്യ കാലവാചിയായ അവ്യയങ്ങളിൽ നിന്നും. അതാണ് സനാതനം, സദാതനം, ഹ്യസ്തനം, സ്വസ്തനം എല്ലാം അവിടെ പഠിച്ചാണ്. കാലവാചി ശബ്ദങ്ങളിൽ നിന്നും വരും ചുട്ടുളവ് തുട്ടുജ. രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് വരുന്നു? യോരനാവും തനാന്ന് വരും. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഹ്യസ്തന ഗോദോഹ, ഇന്നലത്തെ പശുവിൻ പാലായി എന്ത്? ഹ്യസ് തന വരുന്നില്ല, തനാർത്ഥത്തിൽ ഹ്യസ്തിരിക്കുന്നു. സുപ്സുപാസമാസം വന്നു. അപ്പോൾ ഹ്യോ ഗോ ദോഹ ശബ്ദം വന്നു. ഹ്യോ ഗോ ദോഹ ശബ്ദം വന്നു. ഹ്യോ സന്ധി വന്നിട്ടാണ് സമാസം. സുപ്സുപാസമാസം വന്ന് സന്ധി വന്നപ്പോൾ ഹ്യോ ഗോ ദോഹ. അർത്ഥം എന്തായി? ഇന്നലെ കറന്നെടുത്ത പശുവിന്റെ പാല് പറഞ്ഞു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് എന്ത് വരുന്നു? തസ്യ വികാര എന്നുള്ള അർത്ഥത്തിൽ കഞ്ഞു വരുന്നു. ഇന്നലെ കറന്നു വെച്ച പശുവിന്റെ പാലിന്റെ വികാരമാണ് ഇന്നത്തെ നെയ്യ് അല്ലെങ്കിൽ വെണ്ണ. രണ്ടുമാകാം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു? പാണിനി എന്ത് ചെയ്തു? ഹിയങ്കു ആദേശം ചെയ്തു. ഹ്യോ ഗോ ദോഹ ശബ്ദം ഇത്രയും ശ്രദ്ധിച്ചതിന് ശേഷം ഹിയങ്കു അവിടെ ആദേശം ചെയ്തപ്പോ ഹിയങ്കു പരത്തിലെന്തിരിക്കുന്നു ഖഞ്ഞ് സൂത്രം വരുന്നു ഈനോന്നു പിന്നെ ഓർഗുണ ഉപാദേശം വന്നപ്പം ഖഞ്ഞിലഞ്ഞിത്തായുണ്ടെന്ന് വരുന്നു ആദിവൃദ്ധി വന്നു. അപ്പൊ ഹയ്യങ്കവീനം എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇത് നിവാദനം ചെയ്താണ് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? നിവാദനം ചെയ്താണ് ഇങ്ങനെ പ്രക്രിയ ചെയ്യണം. നിപാതനം എന്ന് പറഞ്ഞാൽ അയ്യങ്കവീനം നമുക്ക് പറഞ്ഞാൽ മതി. പക്ഷേ എത്രമാത്രം സാധിക്കാൻ മാത്രമേ സാധിക്കുക. എന്താണ് ഹ്യോ ഗോദോ ശബ്ദസ്യ ഹിയങ്കുരാദേശ എന്ന് പറഞ്ഞത്? ഹ്യോ ഗോദോ ശബ്ദസ്യ ഹിയങ്കുരാദേശ, അതായത് നിയമപ്രകാരം ഹ്യോ ഗോ ദോഹ ഇത്രയും ശ്രദ്ധിച്ചു. ദുഃഖീതീതി ദോഹ ഗോഹോ ദോഹ ഗോ ദോഹ ഹ്യസ്തന ഗോ ദോഹ ഹ്യോ ഗോ ദോഹ ഇത്രയും ശ്രദ്ധിച്ചു. അതിന് നിയമമനുസരിച്ച് പിന്നെ പാണിനി സൂത്രത്തിൽ എന്ത് ചെയ്തു? അതിനൊരു ഹിയങ്കുവിനെ നിപാനം ചെയ്തിട്ട് പരത്തിലൊരു ഖഞ്ഞം വിധിച്ചു. ഇത്രയും വന്നു കഴിഞ്ഞപ്പോ വീണ്ടും സൂത്രങ്ങൾ വന്നു. ഏതൊക്കെ? ഓർഗുണയും വന്നു, ആയനേനിയ ഭട്ടകജകാം പ്രത്യാദീന ഈം വന്നു. അങ്ങനെ ഹയ്യങ്കവീനം വന്നു, ആദ്യവൃത്തി വന്നു. അപ്പൊ അതിനകത്ത് നിപാതനമാണ്, പക്ഷേ ഒരു പ്രക്രിയ ഇവിടെ കാണിച്ചു. അപ്പൊ നിപാതനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രക്രിയ സാധ്യമാകുന്നിടത്തോളം പ്രക്രിയ പറയുക, ബാക്കിയുള്ളത് സൂത്രമില്ല. ഹിയങ്കു ആദേശം വിരിക്കുന്ന സൂത്രമില്ല. ചുരുക്കത്തിലൂടെ ഹിയങ്കു ആദേശവും പരത്തിൽ ഖഞ്ഞം വിരിക്കാൻ സൂത്രമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഒഴികെ ഹ്യോ ഗോ ദോഹ ശബ്ദത്തിന് ഹിയങ്കു ആദേശവും പരത്തിൽ ഖഞ്ഞു പ്രത്യയത്തിനും സൂത്രമില്ല. അപ്പൊ അത് രണ്ടുമാണ് നിപാതനം ചെയ്തത്. ബാക്കി എല്ലാത്തിനും പ്രക്രിയയുണ്ട്. ഇതെല്ലാം എന്റെ വ്യാഖ്യാതാക്കൾ കണ്ടുപിടിക്കുകയാണ്. സംജ്ഞായാം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു രൂഢ ശബ്ദമാണ്. ഹയ്യങ്കവീനം എന്ന് പറയുന്ന ഒരു ശബ്ദം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് ഇന്നതിന്റെ പേരാണ്. അത് വെണ്ണയോ നെയ്യോ എന്താകാം. അതിന് എന്താണ്? ഹ്യോ ഗോ ദോഹസ്യ വികാര എന്നൊരു അർത്ഥം വേണമെന്നൊന്നുമില്ല. അതാണ് സാധനം. ഇന്നലത്തെ പാലിൽ നിന്നാണ് ഇന്ന് വെണ്ണയോ നെയ്യോ ഒക്കെ ഉണ്ടാകുന്നത്. അതാണ്. പക്ഷെ അങ്ങനെ ഒരു വ്യുത്പത്തി പറയേണ്ട ആവശ്യമില്ല. ആ സ്വപ്നം അങ്ങ് പറഞ്ഞാൽ മതി. എന്താണ് ഹയങ്കവീനം? നവനീതം അല്ലെങ്കിൽ ഘൃതം എന്ന് പറഞ്ഞാൽ മതി. വളരെ രസകരമായ കാര്യം. ഇവിടെ ഇതിനൊക്കെ പ്രധാനപ്പെട്ടത് ധാരാളം പ്രയോഗത്തിൽ വരുന്ന വേറെ സൂത്രങ്ങളുണ്ട്. അതൊന്നും സിദ്ധാന്തം അധികാരം കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു തലതിരിഞ്ഞ സൂത്രം മാത്രം കൊടുക്കും മനുഷ്യനെ വലയ്ക്കാൻ. അത്ര പ്രസിദ്ധ ശബ്ദമൊന്നുമില്ല. സാധാരണ ഈ സാധനത്തിന് നവനീതം അല്ലെങ്കിൽ ഘൃതം ഇതൊക്കെയാണ് പ്രസിദ്ധ ശബ്ദങ്ങൾ. അയ്യങ്കവീന അതുപോലെ പ്രസിദ്ധമായ ശബ്ദമൊന്നുമില്ല. കാളിദാസൻ പ്രയോഗിച്ചത് ശരിയാണ്. അടുത്തത് തദസ്യ സംജാതം താരകാദിഭ്യ ഇതച് ധാരാളം ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ്. വളരെ പ്രധാനപ്പെട്ട സൂത്രമാണ് ഇത്. ഭ്രാന്തി ഉണ്ടാവും എന്ന് വെച്ചാൽ രൂപം കണ്ട നിഷ്ഠാപ്രത്യം വന്നതുപോലെ ഇരിക്കും, തായിരിക്കുന്നുണ്ട്, അങ്ങനെ തോന്നുന്നു. പക്ഷെ നിഷ്ഠയല്ല ഇത്, തദ്ധിതാന്തമാണ്. എന്ന് വെച്ചാൽ സുബന്ധത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. നിഷ്ഠ ഏതിൽ നിന്നാണ് വരുന്നത്? ധാതുവിൽ നിന്ന്. ഉദാഹരണം പറയാം, ഇവിടെ ഇപ്പൊ താരക, താരക ധാതുവല്ലല്ലോ, അതിൽ നിന്നാണ് എന്ത് വന്നത്? ഇതച്ച് വന്നു. താരക സഞ്ജാത അസ്യ, താരകങ്ങൾ സഞ്ജാതമായി അസ്യ, ഏതിന്? നഭസിൽ, ആകാശത്തിൽ, ആകാശസ്യ, ആകാശത്തിൽ താരകങ്ങളെല്ലാം സഞ്ജാതമായി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥമാണ്. അല്ലേ, പ്രത്യേകിച്ച് അത് ഉണ്ടായതല്ലല്ലോ, എന്നാ ഉണ്ടായതുമാണ്. എന്നുവെച്ചാൽ പകലില്ലല്ലോ അവിടെ, രാത്രിയല്ലേ ഉള്ളൂ. അപ്പോ രാത്രി ഒരാൾ ആകാശത്ത് നോക്കിയിട്ട് പറയുകയാണ് താരക സഞ്ജാത. ഇന്ന് താരകിതം നഭ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് രാത്രിയായി, അമാവാസിയല്ല, തെളിഞ്ഞ രാത്രിയാണ്, പല അർത്ഥങ്ങളുമുണ്ട്. ഇവിടെ ഏത് പ്രത്യേകം വന്നത്? ഇതച്ച് വന്നു. ഇത താരകിൻ ഇത വന്നായ സൂത്രം വരും, വികാരം പോയി. താരകിതം പുഷ്പിതം ഫലിതം പല്ലവിതം രോമാഞ്ചിതം പുളകിതം, അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശബ്ദം കിട്ടും. ഇതിങ്ങനെയാണ് അത് വന്നതെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് പിടികിട്ടത്തില്ല. എല്ലാം സഞ്ജാതം എന്നുള്ള അർത്ഥമാണ്. പുളകം സഞ്ജാതം, പുളകിതം. രോമാഞ്ചം സഞ്ജാതം, രോമാഞ്ചിതം. പല്ലവം സഞ്ജാതം, പല്ലവിതം. ഫലം സഞ്ജാതം, ഫലിതം. നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്, പക്ഷേ ആൾക്കാർ ചിരിച്ചു പറഞ്ഞപ്പോ ചിരിച്ചു എന്നർത്ഥം, കേട്ടിട്ട് ചിരിച്ചു എന്നർത്ഥം. ആ അതെ അതെ, ഫലിതങ്ങൾ, ഫലിത പങ്ക്തി അല്ലേ ഫലിതം. എന്താ അത് അങ്ങനെ വരാൻ കാരണം? പറഞ്ഞതിനൊരു ഫലം ഉണ്ടായി അല്ലേ. തമാശ പറഞ്ഞാൽ കേൾക്കുന്നവൻ ഒരു ഫലം ഉണ്ടായാൽ അവിടെ ഫലിതമായി, സന്തോഷം തന്നെ. ഇത് ആകൃതി ഗണമാണ്, എവിടെയും കയറി പ്രയോഗിക്കാൻ പാടില്ല. ഒരു ഇതച്ചുണ്ടെന്ന് വിചാരിച്ച് എന്നാ പിന്നെ എല്ലായിടത്തും ഇനി ഇതച്ച് എന്ന് അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആകൃതി ഗണമയം ശിഷ്ടപ്രയോഗം അനുസരിച്ച് പ്രയോഗിക്കാവൂ. അർത്ഥം ഇവിടെ ചേർത്താലും കിട്ടും, പക്ഷെ എല്ലായിടത്തും പ്രയോഗിക്കാൻ പാടില്ല. പക്ഷെ ധാരാളം പ്രയോഗിക്കുന്ന ഒരു ശബ്ദമാണ്. വേറെയുണ്ട് സൂത്രങ്ങൾ, ഇവിടെ പ്രധാനപ്പെട്ട പല സൂത്രങ്ങളുണ്ട് ഇതച്ചിന്റെ അർത്ഥത്തിൽ വരുന്നത്. തദസ്യ സഞ്ജാതം, ഈ ഹയം ഗവേനത്തിന് പകരം അതെല്ലാം കൊടുത്തിരുന്നെങ്കിൽ മനുഷ്യന് കൂടുതൽ ഉപകാരപ്പെട്ടത്. പക്ഷെ എന്തോ അത് കൊടുത്തില്ല. ഇത് ആകൃതി ഗണമാണ്. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണം ഗച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.